ഒരു വാക്കിനാൽ വിട ചൊല്ലിയാൽ മറുവാക്കുകൊണ്ടൊന്നു നീറാം നെഞ്ചകം അതിമൂകമാ മിഴിവീശി ഞാൻ ഒളിനോട്ടമെത്തിച്ചു വീണ്ടും യാത്രയാ ഈരന്മുകിൽ കൺപീലികൾ നീരേറ്റു വീഴുന്ന നേരം നോക്കാതെ പിൻവാതിലിൻ മൗനങ്ങളെ കൈ ചേർത്തു പുൽകുവാൻ തെല്ലും നിൽക്കാതെ വീണ്ടും യാത്രയായി.